No. എന്ന് പറഞ്ഞാൽ മുക്തി എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ഒരു ഫലമല്ല. സാധാരണ നമ്മളെന്തെങ്കിലും അധ്വാനിച്ചാൽ അതിനൊരു ഫലമുണ്ടാകും, ചിന്തിച്ചാൽ ഒരു ഫലമുണ്ടാകും, സംസാരിച്ചാൽ ഫലമുണ്ടാകും. അതുപോലെ ഏതെങ്കിലും ഒന്നിൻ്റെ ഫലമല്ല മുക്തി എന്നാണ് പറയുന്നത്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അറിയുന്നതിൻ്റെ ഫലമല്ല മുക്തി. പിന്നെ അറിവിന് പ്രയോജനമുണ്ടോ? അറിവ് കൊണ്ട് മുക്തി എന്ന് സാധാരണ പറയുമല്ലോ. ജ്ഞാനാത് മുക്തി, ജ്ഞാനം കൊണ്ട് മുക്തി എന്നൊക്കെ പറയും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഇപ്പം പറയുന്നു ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം. അപ്പം മുക്തി വന്നിട്ടും ഫലമുണ്ട്. അപ്പോൾ അറിവ് കൊണ്ട് മുക്തി എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശ്യം എന്താണ്, അതിൻ്റെ താല്പര്യം എന്താണ്? അറിവിന് ഒരു പ്രയോജനമേ ഉള്ളൂ, അറിവിന് പ്രയോജനമുണ്ട്, അത് അറിവില്ലായ്മ നശിക്കും. അറിവ് അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു, അതതിന് പ്രയോജനമുണ്ട്. എപ്പോൾ അറിവുണ്ടാകുന്നു, അറിവില്ലായ്മ പോകും. അറിവ് അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു എന്ന് പറയാം. അറിവ് നശിപ്പിക്കാൻ അറിവില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തുവൊന്നുമില്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന വസ്തുവൊന്നുമില്ല. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് ഇല്ലായ്മയുടെ സ്ഥാനത്ത് അറിവ്, വെളിച്ചം ഇരുട്ടിന് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നശിക്കാൻ ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, ഇരുട്ടിൻ്റെ സ്ഥാനത്ത് വെളിച്ചമുണ്ട്. വെളുപ്പ് ലൈറ്റ് വന്നു, ഇതൊക്കെ പോയി, ഇത്രയും. അതുപോലെ അറിവ് അറിവില്ലായ്മയുടെ സ്ഥാനത്ത് വരുന്നു. അറിവിൻ്റെ ഫലമായി പറയാമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ മാറും. ഇത്രയും സംഭവിക്കുന്നു. പക്ഷേ മുക്തി സ്വരൂപമാണ്, മുക്തി ആത്മാവാണ് എന്നൊക്കെയാണ് അദ്വൈതത്തിൽ. മുക്തി നേടേണ്ട ഒന്നല്ല, മുക്തി മറഞ്ഞിരിക്കുന്ന ഒന്നല്ല, അതൊക്കെയാണ് അദ്വൈത സിദ്ധാന്തം. പക്ഷേ ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നത് എന്താണോ, ഈ പറയുന്നത് എന്താണ്? മുക്തി സ്വരൂപമാണ്, മുക്തി ആത്മാവാണ്, മുക്തി മറഞ്ഞിരിക്കുന്നില്ല, മുക്തി ഒന്നിൻ്റെ ബലമില്ല, മുക്തി നിത്യമാണ്. ഈ പറയുന്നതൊക്കെ എന്താണ്? കറക്റ്റ്. മുക്തിയെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പറയുകയാണ്. എന്ന് വെച്ചാൽ മുക്തിയെ സംബന്ധിച്ചുള്ള അറിവിനെ ഒരാൾ വാക്കിലൂടെ വെളിപ്പെടുത്തുക. എന്താ സുരേഷ് അതിൻ്റെ മർമ്മത്തിൽ കയറി പിടിച്ച്? അപ്പം മുക്തി എന്ന് പറയുന്നത് സ്വരൂപം തന്നെ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? മുക്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവിനെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പറയുമ്പം, ചർച്ച ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ, ഒരാളുടെ അറിവ് ശബ്ദത്തിലൂടെ കേൾക്കുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മുടെ അറിവ് ശബ്ദത്തിലൂടെ പറയാം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനെ ശബ്ദത്തിലൂടെ പരസ്പരം വിനിമയം ചെയ്യും. അപ്പം ഇതൊക്കെ മുക്തിയെ സംബന്ധിച്ചുള്ള അറിവാണ്. മുക്തി സ്വരൂപമാണെങ്കിലും അത് നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിപരീത ബുദ്ധി, സംശയം എല്ലാം ഉണ്ടാകും. അപ്പോൾ മുക്തിക്ക് വേണ്ടി ശ്രമിക്കും, മുക്തിക്ക് വേണ്ടിയുള്ള ഉപായങ്ങൾ അന്വേഷിക്കും. മുക്തിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഭ്രമം ഉണ്ടാകുമ്പോൾ ആ മുക്തി നേടേണ്ടതാണ്. ഇങ്ങനെയുള്ള പല വിപരീത ബുദ്ധികളും ഉണ്ടാകും. അപ്പോൾ ഇതറിഞ്ഞാലോ, അറിയുമ്പം ഇത്തരത്തിലുള്ള വിപരീത ബുദ്ധികളിൽ നിന്ന് മോചനം, ഇത്തരത്തിലുള്ള മുക്തിയെ സംബന്ധിച്ചുള്ള സംശയങ്ങളിൽ നിന്ന് മോചനം, മുക്തിയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് മോചനം. അതില്ല മോചനം എന്ന് വെച്ചാൽ ഉള്ളം കൈകണ്ട നെല്ലിതൻ കനിയാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അത് സ്പഷ്ടം. എന്താണ് മുക്തി എന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെ മുക്തി എന്നതാണെന്ന് സ്പഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം അവസാനിക്കും. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പിന്നെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ല. അപ്പം അതുകൊണ്ട് അറിവിന് പ്രയോജനമുണ്ട്, ഒരാവശ്യമാണ്. മുക്തി സ്വരൂപമാണെങ്കിലും അത് സ്വരൂപമാണെന്ന് അറിയണം, അറിയുന്നതിന് പ്രയോജനമുണ്ട്. പക്ഷേ അറിവിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് മുക്തിയല്ല, പിന്നെന്താണ് പ്രയോജനം? അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറിക്കിട്ടുകയാണ്. അതാണ് സാധാരണ പറയുന്നത്. എന്താണ് ഇപ്പോൾ ജീവന്മാരെല്ലാം ഇങ്ങനെ സംസാരത്തിൽ പെട്ടിരിക്കുകയാണ്, ജനനവും മരണവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ജന്മജന്മാന്തരങ്ങളിലിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതിൽ നിന്നും മുക്തി വേണം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. എല്ലാവരും എല്ലാം മുക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നവർ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ഇതെല്ലാം എന്താണ്? അവൻ്റെ അറിവില്ലായ്മയാണ്. ജന്മജന്മാന്തരങ്ങളെ കറങ്ങി നടക്കുന്നു, തന്നെ അറിവില്ലായ്മയാണ്. ഇതിൻ്റെ പരിഹാരമായിട്ടാണ് എന്ത് അറിവിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം മുക്തിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ മുക്തിയെ സംബന്ധിച്ച് അതെന്താണെന്ന് അറിയുക, അതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഭ്രമം കൊണ്ടായാൽ മുക്തിയെ പലതരത്തിൽ മനസ്സിലാക്കി മുക്തിക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ അറിവിൻ്റെ ഫലം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അറിവിൻ്റെ ഫലം കൃതകൃത്യത എന്ന് പറയും. അതായത് അവൻ മുക്തിക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അവന് മുക്തിക്ക് വേണ്ടി ഇനി ഒരു കർത്തവ്യങ്ങളും ഇല്ല. ഇതിനാണ് കൃതകൃത്യത. ഇതാണ് അറിവിൻ്റെ ഫലമായി പറഞ്ഞത്. മുക്തിക്ക് വേണ്ടിയുള്ളവൻ്റെ പരിശ്രമങ്ങളൊന്നും യാതൊന്നും അവന് ഇല്ല. കാരണം അവനറിയാം, അവന് ശരിയായിട്ടുള്ള അറിവുണ്ട്. മുക്തിയെ സംബന്ധിച്ച് ഏതെല്ലാം തരത്തിലറിയാമോ ആ തരത്തിലുള്ള അവൻ അറിവുണ്ട്. പറഞ്ഞല്ലോ, ഈ അറിവെന്ന് പറയുന്നത് ഏകരൂപത്തിലുള്ള അറിവ് നാനാരൂപത്തിലുള്ള അറിവാണ്. അപ്പോൾ ഏത് രൂപത്തിൽ അവൻ അറിഞ്ഞാലും ശരി, അതിൻ്റെ പ്രത്യേകത ആ അറിവിൽ അവന് അജ്ഞാന സംശയവിവര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ അറിയുന്നു എന്നുള്ളതല്ല, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബ്രഹ്മമാണെന്നറിയുക, ഞാൻ തന്നെയാണ് പരമാത്മാവെന്നറിയുക, ഞാൻ തന്നെയാണ് മുക്തി എന്നറിയുക, ഇങ്ങനെ ഏത് രീതിയിലും അറിയും. പക്ഷെ അറിയുന്ന എന്തോ അതിൽ ദോഷങ്ങളൊന്നും വരാൻ പാടില്ല. ഇതാണ് മുക്തിയും അറിവും തമ്മിലുള്ള ബന്ധം. അല്ല, അറിവുകൊണ്ട് മുക്തിയെ നേടുന്നത് അല്ല. അതുകൊണ്ടാണ് പറയുന്നത് മുക്തി നിത്യസിദ്ധമാണ്. ഇപ്പം മുക്തിയെ സംബന്ധിച്ചുള്ള അറിവ് വളരെ വ്യക്തമായിരിക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിരിക്കുക, അതിനാണ് എന്തു പറയുന്നത്, ദൃഢബോധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദൃഢബോധം ഒരാൾക്ക് ജാഗ്രതയിലുണ്ടാകാം. അതെന്തുകൊണ്ടാണ് ജാഗ്രതയിലുണ്ടാകാമെന്ന് പറയുന്നത്? സാറിന് അറിവ് എങ്ങനെയുണ്ടാകുന്നു? എങ്ങനെ അറിവുണ്ടാകുന്നു? അറിവുണ്ടാകുന്നത് പ്രാഥമികമായി നമുക്ക് അറിവുണ്ടാകുന്നു പഞ്ചേന്ദ്രിയങ്ങളിൽ ആണോ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവുണ്ടാകുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണെന്ന് അറിയും. ഇപ്പോൾ കണ്ണിലൂടെ കണ്ടറിയുന്നു, ചെവിയിലൂടെ കേട്ടറിയുന്നു, മണത്ത് അറിയുന്നു, രുചിച്ചറിയുന്നു, സ്പർശിച്ചറിയുന്നു, ഇങ്ങനെയാണ് അറിവുണ്ടാകുന്നത്. പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ അറിവുണ്ടായിക്കഴിഞ്ഞാലും മനുഷ്യൻ, ജിജ്ഞാസയുള്ള മനുഷ്യൻ, കൂടുതൽ അറിയാൻ താല്പര്യമുള്ള മനുഷ്യൻ ആ അറിവിൽ തൃപ്തനാവണമെന്നില്ല. ഇപ്പം ഞാനിത് കണ്ട് പുസ്തകമാണെന്ന് മനസ്സിലാക്കി. എനിക്ക് പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ജിജ്ഞാസയുള്ള ആളാണെങ്കിൽ ഈ അറിവ് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടത്തില്ല. ഉടനെ എൻ്റെ മനസ്സിൽ എന്ത് പുസ്തകമാണോ, എന്താണ് ഇതിൻ്റെ വിഷയം, എന്ത് ഭാഷയിലുള്ളതാണോ, ഇങ്ങനെയൊക്കെയുള്ള ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും. അങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ചിന്ത വരുന്നത്. കൂടുതൽ അറിയാനുള്ള ശ്രമം വരുമ്പം ചിന്ത വരും. അപ്പോൾ ഒരു വസ്തുവിനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചാലും അറിഞ്ഞാലും എപ്പോഴും നമുക്കെന്ത് വരും, ചിന്തിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, വ്യക്തമായി അറിയാൻ. അപ്പോൾ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അങ്ങനെയല്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് എങ്ങനെ അറിയും? എങ്ങനെയാണ് അറിയുന്നത്? ബ്രഹ്മത്തെ കണ്ടറിയാൻ പറ്റുമോ? ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നതിനാണ് സാധാരണ പ്രമാണത്തിലൂടെ അറിയുന്നു എന്ന് പറയുന്നത്. ഇതിന് പ്രമാണമെന്ന് പറയാൻ എന്താ കാരണം? അങ്ങനെ എന്താണ് തർക്കമൊക്കെ പഠിച്ചവർക്ക് അതും അറിയത്തില്ല, മഹാകഷ്ടം. നിങ്ങളെന്താ പഠിക്കുന്നു? ഇതിന് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രമാണങ്ങളെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തിനാ? ശരിയായ അറിവ് ഉണ്ടാക്കുന്ന സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ പ്രമാണങ്ങളെന്ന് പറയുന്നത്. പുസ്തകത്തിൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പം ശരിയായ അറിവുണ്ടായില്ല. പുസ്തകം ശരിയായ അറിവെന്ന് വെച്ചാൽ പ്രമാജനകമാണെന്ത് പ്രമാണം, പ്രത്യക്ഷ ഒരു പ്രമാണമാണ്, അതുപോലെ വേറെ പല പ്രമാണങ്ങളും. ബ്രഹ്മത്തെ ഏത് പ്രമാണത്തിലൂടെ അറിയുന്നു? ബ്രഹ്മത്തെ കണ്ടറിയാൻ പറ്റില്ല, കാരണം കാണാൻ അതിന് ആകൃതിയില്ല, രൂപമുണ്ട്. മണത്തറിയാകില്ല, ബ്രഹ്മത്തിന് മണം രുചിച്ചറിയാൻ പറ്റും, രുചിയുള്ള സാധനം സ്പർശിച്ചറിയാൻ പറ്റും, പറ്റില്ല. സാധനഗതി പറ്റില്ല. സാധനഗതി പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വരും. സാമാന്യമായി പറയുകയാണ്. പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് നമ്മളെങ്ങനെ അറിയുന്നു? കേട്ടറിയുന്നു, ഒരാൾ പറഞ്ഞറിയുന്നു. അതാണ് തത്വമസി എന്നെല്ലാം പറയുന്ന അതാണ്. ഒരാൾ പറഞ്ഞു തരുന്നു, നമ്മളറിയുന്നു. ശരി, ഒരാൾ പറയുന്നു നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അറിയൂ? നീ സാധാരണ ബ്രഹ്മമാണ് അല്ലെങ്കിൽ ബ്രഹ്മം അതാണ് ഇതാണെന്നൊക്കെ എത്രയോ തവണ കേട്ടാലും ഒരാൾക്ക് ബ്രഹ്മത്തെ അറിയണമെന്ന് നിർബന്ധമുണ്ട്. അവിടെയാണ് ചിന്തയുടെ ആവശ്യം വരുന്നത്. മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുമ്പോൾ നമുക്ക് ചിന്തിച്ചറിയേണ്ടി വരുന്ന പോലെ നേരത്തെ പുസ്തകത്തിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടാലും നമുക്കത് മനസ്സിലാവണമെന്നില്ല, മനസ്സിലാകാതെ വരുമ്പോൾ ചിന്തിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ വേണം. എന്തെങ്കിലും ഒരു ധാരണയില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് MSCയിലെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവനതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അവന് ഒന്നേ അധികം ഒന്ന്, രണ്ടെന്ന് പറഞ്ഞ അവന് മനസ്സിലാകും, കാരണം അവനതിനൊരു ധാരണയുണ്ട്. ഇപ്പം ബ്രഹ്മത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലാത്തതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ കേട്ടാൽ ബ്രഹ്മം എന്നുള്ള ശബ്ദം കേട്ടാൽ തന്നെ എൻ്റെ അർത്ഥം മനസ്സിലാകും. തത്വമസി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ സംസ്കൃതമാണ്. അപ്പോൾ അവിടെ ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോകുന്ന ആർക്കെങ്കിലും അത് വായിച്ചു കഴിഞ്ഞാൽ ബോധമുണ്ടാവും. അത് വായിക്കുമ്പോൾ ആൾക്കാർ ഈ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം എന്ന് വായിച്ചിട്ടാ പോരുന്നത്. ആർക്കെങ്കിലും അത് ബോധമുണ്ടാകും. അപ്പോൾ എഴുതി വായിച്ചാലും കേട്ടാലും അത് അതിന് വിശേഷങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ അതിനൊരു പ്രാഥമികമായ അറിവുണ്ടാവണം. ഒരു തത്വമസി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധം ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ എന്താണ് തത്ത് എന്ന് പറയുന്നത്, എന്താണ് തൊമ്മെന്ന് പറയുന്നത്, എന്താണെന്നെല്ലാം അതിൻ്റെ പ്രാഥമികമായ അറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എന്താ, സംശയം വരും, എന്താണ് തത്ത്, അതാണ് തൊമ്മ, ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലും സംശയം വരും. തത്വമസി മാത്രമല്ല, ബ്രഹ്മത്തെക്കുറിച്ച് ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയം വരും. അപ്പോൾ ഈ പറയുന്നയാൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരാമെന്നുള്ള സംശയങ്ങളെല്ലാം അയാളുടെ മനസ്സിൽ കണ്ടിട്ട് അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, ബ്രഹ്മത്തെ വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഒരാൾ വിശദീകരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, പിന്നെ നമ്മൾ സ്വയം ചിന്തിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ ആണ് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ ബ്രഹ്മജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകുന്നു എന്നാ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു. പക്ഷെ അത് മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യക്തത പോലെയല്ല, കാരണം മറ്റു വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോലല്ല ബ്രഹ്മത്തെക്കുറിച്ച് പറയും. ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഒരുപാട് വിശേഷണങ്ങൾ പറയും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. മറ്റെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ബ്രഹ്മത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളതിനെ കുറിച്ചുള്ള അറിവ് പോലെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതും അറിവാണ്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശരിക്കും ബോധ്യം വരാതിരിക്കുമ്പോൾ അവിടെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് അയാൾക്ക് അതിനെ കുറിച്ച് ബോധ്യം വരും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അയാൾക്ക് സ്പഷ്ടത വരും, അല്ലെങ്കിൽ വ്യക്തത വരും, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള സംശയവും മറ്റും മാറും. അങ്ങനെ മാറിയാൽ ബ്രഹ്മജ്ഞാനമാവുമെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഇത്രയേ ഉള്ളൂ ബ്രഹ്മജ്ഞാനം, അതേ ഇത്ര സിമ്പിളാണ് ബ്രഹ്മജ്ഞാനം. നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മുടെ സംശയം മാറി, അതാണ് ബ്രഹ്മം. ആ സംശയം കൂടെ മാറിയാണ് ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. എന്താണോ നമ്മുടെ സംശയമാണ്, അതേ. അപ്പം നമ്മൾ ഈ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ സംശയങ്ങൾ വരാമോ ആ സംശയങ്ങൾ മാറും. എന്താണ് ഇത്ര നിസ്സാരമാണോ എന്നാണ് സുരേഷിൻ്റെ സംശയം. ആ സംശയം കൂടെ മാറിയാണ്. ആ സംശയം മാറണം. അപ്പം ഏതൊരു സംശയമാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അതിനെ സംബന്ധിച്ച് വേറെ മറ്റു വിഷയങ്ങളെ കുറിച്ചല്ല പറയുന്ന സംശയമൊന്നുമില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മമെന്ന് പറഞ്ഞാലും തത്വം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും പരമാത്മാവെന്ന് പറഞ്ഞാലും എങ്ങനെ വേണോ പറഞ്ഞ് ഒരാൾക്ക് വിശദീകരിക്കാം. അങ്ങനെ വിശദീകരിക്കുന്നതിൽ ഇത്രയേ ഉള്ളോ, ഇത് മതിയോ, ഇനിയും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ജിജ്ഞാസകളും സംശയങ്ങളും. ഓ അതങ്ങനെ ആയിരുന്നു, ഇങ്ങനെയുള്ള വിപരീത ബുദ്ധിയും എല്ലാം ഒരാൾക്ക് മാറിക്കിട്ടണം. അതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ യഥാർത്ഥമായിട്ട് അറിയുന്നു, വിപരീതമായിട്ട് അറിയുന്നതിൻ്റെ സ്ഥാനത്ത് യഥാർത്ഥമായിട്ട് അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അങ്ങനെ നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ബ്രഹ്മജ്ഞാനം. ആ അറിവുള്ളവനാണ് എന്ത് പറയുന്നത്? ബ്രഹ്മജ്ഞാനി. ആ അറിവ് തന്നെയാണ് ദൃഢബോധമെന്നും പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോഴാണ്, അല്ലേ? ജാഗ്രതയിലിരിക്കുമ്പോഴാണ് കേൾക്കുന്നത്. ചിന്തിക്കുന്നതോ? സംശയങ്ങൾ, വിപര്യങ്ങൾ, അറിവില്ലായ്മയൊക്കെ എവിടെ വരുന്നു? ജാഗ്രത. അപ്പോൾ ഒന്നും അറിയാതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊരു അറിവുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെ നമ്മൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റി മാറ്റി. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ചിന്തിക്കുന്നതും ജാഗ്രത, ദോഷങ്ങൾ പരിഹരിക്കുന്നത് ജാഗ്രത. ഇപ്പൊ അറിവുള്ളത് എപ്പോ? ജാഗ്രത. അപ്പോ ഈ ദോഷങ്ങളൊക്കെ മാറി ഞാനും നമ്മളറിയുമ്പോഴും മറ്റേതെങ്കിലും ഒരവസ്ഥ പോകേണ്ട ആവശ്യമുണ്ടോ? അതാണ് ദൃഢബോധത്തിന് ജാഗ്രത മതി എന്ന് പറയുന്നത്. ജാഗ്രതയിലെ അറിവ് മതി. കാരണം നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളും മറ്റും മാറ്റുകയാണ്. നമ്മുടെ ഉള്ളിലൊരറിവ് ഇരിക്കുമ്പോൾ നമ്മുടെ അറിവിനെ സംബന്ധിച്ചാണ് സംശയം വരുന്നത്. ഞാൻ അറിഞ്ഞ് ശരിയാണോ ഇങ്ങനെ? അപ്പോൾ അറിവ് ഇപ്പോൾ ജാഗ്രതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്ന ഇപ്പോൾ ജാഗ്രത. അപ്പോൾ ഇവിടം വിട്ടിട്ട് മനസ്സിന് വേറെ ഓടിപ്പോകേണ്ട കാര്യമില്ല, ശരിയായ അറിവ് ഉണ്ടാകുന്നു. അതായത് പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, പ്രമാണം ജാഗ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രമേയം എവിടെ വരാം? ജാഗ്രത തന്നെ വരാം. എന്തുകൊണ്ട്? പ്രമാ എന്ന് പറയുന്നത് പ്രമാണ ജന്യമാണ്. അപ്പോൾ പ്രമാണം ഈ ഒരവസ്ഥയിൽ, പ്രമ വേറൊരവസ്ഥയിൽ, അതങ്ങനെ സംഭവിക്കും? സാധാരണഗതി സംഭവിക്കും? അത് സംഭവിക്കത്തില്ല. സാധാരണ നാട്ടും പുറത്തും പറയും എന്താണോ, മത്തൻ കുഴിച്ചിട്ട് ആ പുമ്പളം മുളക്കിയില്ല എന്ന് പറയും. അപ്പോൾ പ്രമാണത്തിൽ നിന്ന് പ്രമാണം പ്രവർത്തിക്കുന്നത് ജാഗ്രതത്തിലാണെങ്കിൽ പ്രമേയം അവിടെ തന്നെ ഉണ്ടാവും. ജാഗ്രത വേറെ അവസ്ഥ എങ്ങനെ പോകും? നിങ്ങളിവിടെ ഒരു വിത്ത് ഒഴിച്ചിട്ടാൽ അത് മുളയ്ക്കുന്ന എവിടെയായിരിക്കും? മുറ്റത്തായിരിക്കും. ഇവിടെ തന്നെ മുളയ്ക്കും. കാരണം അറിവുണ്ടാകുന്നതിനുള്ള എല്ലാ കരണങ്ങളും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും. വിത്ത് ഇവിടെ ഒഴിച്ചിട്ടാൽ ഇവിടെ മുളയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? വെളിച്ചം, വിത്ത്, വളം എല്ലാം ഇവിടെയാണ്. അപ്പം ഇവിടെ എന്ത് വരും? മുള കൊണ്ട്. ജാഗ്രതയിലാണെന്ത്? പ്രമാണം, വിചാരം, മനസ്സ് എല്ലാം ജാഗ്രതയിലാണ്. അപ്പോൾ പ്രമേയം ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? ഇതാണ് ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒരു പക്ഷം. ഇതൊരു പക്ഷമാണ് ഞാൻ ഈ പറഞ്ഞു. ജ്ഞാനം ജാഗ്രത തന്നെ ഉണ്ടാകുന്നു. അതിന് എവിടെ പോകേണ്ട ആവശ്യമില്ല. സമാധിയിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ബാക്കി എല്ലാ ഇടപാടും നടക്കുന്നത് ജാഗ്രതയിലാണ്. പിന്നെ വ്യതികരണം, മറ്റൊരു അധികരണത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇവിടെയാണ്. അതെ, ഒരാൾ പറയുന്നു ഞാൻ സംസാരിയാണ്, അതാണ്, ഇതാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പ്രശ്നങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെ. അപ്പോൾ പരിഹാരം ഇവിടെ ഉണ്ടാവണം. ഇവിടെ തന്നെ ഉണ്ടാവണം. വേറെ എവിടെയെങ്കിലും പരിഹാരം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ പറയണേ, എനിക്കിപ്പം നല്ലവണ്ണം വിശപ്പുണ്ട്. വിശപ്പിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ നല്ലവണ്ണം ഭക്ഷണം കഴിച്ച്, ഇവിടെ എന്തെങ്കിലും പ്രയോജനം വരും? അപ്പം ഈ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ വേണം? ഇവിടെ തന്നെ വേണം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജ്ഞാനിയായിട്ട് തിരിച്ചു കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാൾ ഇവിടെ വന്ന് നേരെ പോയി ജ്ഞാനിയാ, അവിടെ പോയി ഹിമാലയത്തിൽ പോയി, അവിടെ പോയി ജ്ഞാനിയായി, തിരിച്ചു കൂടെ വന്നപ്പോൾ ജ്ഞാനം പോയി എന്ന് പറയുമ്പോഴേ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഹിമാലയത്തിൽ വെച്ച് ഞാൻ ജ്ഞാനിയായി, ഇവിടെ വന്നപ്പോൾ ജ്ഞാനം പോയി എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു കാലത്തോ ഏതെങ്കിലും ഒരു ദേശത്തോ ഏതെങ്കിലും ഒരു അവസ്ഥയിലോ ജ്ഞാനം ഉണ്ടായാൽ അത് വർത്തമാന കാലത്ത് ഈ അവസ്ഥയിൽ ഈ ദേശത്തിൽ സഹായിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഒരു പക്ഷം. ദൃഢബോധം എന്ന് പറയുന്നത് ജാഗ്രതയിൽ തന്നെ അത് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധമാണ്. ഇതൊരു പക്ഷം ബ്രഹ്മജ്ഞാനം ഇങ്ങനെ മതി, ഇതാണ് ബ്രഹ്മജ്ഞാനം. മറ്റൊരു പക്ഷമാണ് എന്ത്? സമാധി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഇത് ആദ്യം മനസ്സിലാക്കണമല്ലോ, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്നേ ആദ്യം മനസ്സിലാക്കുക. സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്ങാനും ഇതൊന്നും നടക്കുമോ? ഇപ്പം നമുക്ക് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യം എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. പിന്നെ മറ്റേ കാര്യം അതിന് ശ്രമിച്ച് നോക്കണമെന്നേ പറയും. അല്ലാതെ ശ്രമിച്ച് നോക്കണമെന്ന് പറയുമ്പം തന്നെ ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. നടക്കുമോ നടക്കത്തില്ലേ നോക്കാം എന്നേ. അവസാരണ പിള്ളേർക്ക് പരീക്ഷ എഴുതിയിട്ട് വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, തിരക്കേടില്ല എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഉറപ്പില്ല. നമുക്ക് കേൾക്കുമ്പോ ഏതാണോ എളുപ്പം തോന്നുന്നു അത് നമുക്ക് കേൾക്കുമ്പോഴേ ആ ഇതാണ് എളുപ്പം എന്ന് തോന്നുന്നത് എന്ന്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എളുപ്പമാണോ പാടാണോ? പ്രയാസമുള്ളതാണോ ബുദ്ധിമുട്ടുള്ള കാര്യം അതറിയണമല്ലോ. ഇതാണോ എളുപ്പമുള്ള കാര്യം? അതേ സമാധി പോകുന്നതാണ് എളുപ്പം. ഞാൻ പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ചിന്തിച്ചോ ഇതെന്ത് ബ്രഹ്മജ്ഞാനം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലാകും ഇത് എളുപ്പമുള്ള കാര്യമാണോ പ്രയാസമുള്ള കാര്യമാണോ എന്ന് മനസ്സിലാവും.